സ്പിരിച്വലിസം, ഐഡിയലിസം എന്നൊക്കെ പറയും പഴയത്. എന്നുവെച്ചാൽ അവിടെ പ്രാധാന്യം അധ്യാപകർക്കാണ്, പണ്ടൊക്കെ ടീച്ചർ ഡൊമിനന്റ് എന്ന് പറയും. അധ്യാപകനാണ് പ്രാധാന്യം. അത് പ്രധാനമായ കാരണം എന്താണോ, വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്ന ടൂളുകൾ അത് അന്നൊന്നുമില്ല. ഒരാളുടെ ഉള്ളിലിരിക്കുന്ന കാര്യം അയാൾ പറഞ്ഞു കൊടുത്താലേ വേറൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ കേൾക്കുന്നവർ മനസ്സിലാകാൻ ഒരു വഴിയില്ല. വേണമെങ്കിൽ ചില ഇതുണ്ട്, ചിത്രം അടതിറോർ മൂലെ വൃദ്ധാശിഷ്യ ഒരു ഗുരുവസ്തു മൗനം. ഗുരു ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എന്താ പറ്റുന്നു, ഗുരു ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ ഈ ശിഷ്യന്മാര് അവരവർക്ക് തോന്ന രീതിയിൽ വ്യാഖ്യാനിക്കും. പിന്നെ ഫിലോസഫിയൊക്കെ അവരുടേതായിരിക്കും. ഗുരു എന്റെ മൗനത്തിന് ഇതായിരിക്കും അർത്ഥം. ഇനി മൗനമായിട്ടിരുന്നിട്ടൊന്ന് പുഞ്ചിരിച്ചു കഴിഞ്ഞാലും ആ പുഞ്ചിരിയുടെ അർത്ഥം ഇതായിരിക്കും. ഇനി പക്ഷെ നേരത്തെ പറയുന്നതല്ലോ, പറഞ്ഞാൽ അവന് മനസ്സിലാവുമല്ലോ. അപ്പൊ ഗുരുവിന്റെ മൗനത്തിന് ഇങ്ങനെ ഒരു അപകടമുണ്ട്. എന്താണ്, ശിഷ്യന്മാർക്ക് അവരവരെ സൗകര്യം പോലെ വ്യാഖ്യാനിക്കാൻ പറ്റും. അപ്പോ ശിഷ്യന്മാരുടെ ശല്യം കൂടുമ്പോഴാണ് മൗനമായിരിക്കുന്നത്, അത് വേറൊരു കാര്യം. അപ്പൊ അന്നൊരു വഴിയേ ഉള്ളൂ, എന്താണോ അങ്ങോട്ട് പറയുക, കേൾക്കുക, പറഞ്ഞു കേട്ടുള്ള ഇതേ ഉള്ളൂ. അപ്പോ അവിടെ ഗുരുവിന് പ്രാധാന്യം. അതുകൊണ്ടാണ് പണ്ട് പറയുന്നത് ഗുരു ശുശ്രൂഷയാ വിദ്യ. വിദ്യക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ, എന്താണോ ഗുരു ശുശ്രൂഷ. ഗുരുവിനെ ശുശ്രൂഷിക്കുക എന്ന് വെച്ചാൽ ഗുരുവിന്റെ കാല് തടവി കൊടുക്കുക, ഗുരുവിന്റെ തുണി കഴുകി കൊടുക്കുക, ഗുരുവിനെ കുളിപ്പിക്കുക. ഇങ്ങനെ ഗുരുവിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെ വിദ്യ നേടാൻ പറ്റും. കാരണം എന്ത് ചെയ്തു, ഗുരു വാ തുറന്നാലേ അവന് സംഗതി പിടികിട്ടത്തുള്ളൂ. ഗുരുമുണ്ടായിരുന്നു കളഞ്ഞു. അപ്പൊ ഇവൻ ശുശ്രൂഷിക്കുന്നോന്ന് നോക്കും. ശുശ്രൂഷിച്ച് സന്തോഷമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഗുരുവിന്റെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയും. പുഷ്കലേന ധനേനവ. ഇത് ചെയ്യേണ്ട പഴയ കാലത്ത് വലിയ രാജാക്കന്മാരുടെ രാജകുമാരന്മാരൊക്കെ ആണെങ്കിൽ ഗുരുകുലത്തിൽ കൊണ്ടാക്കിയിട്ട് കുറെ പണവും കൊടുക്കും അവിടെ. ഇനി ബോർഡിങ്ങിലൊക്കെ ഉണ്ടാക്കും പോലെ പൈസയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയൊന്നും ചെയ്യണ്ട, പണം കൊടുത്തു കഴിഞ്ഞാൽ. അപ്പൊ പുഷ്കലേന ധനേനവ, രണ്ടു വഴിയാണ് പ്രധാനമായിട്ട്. പിന്നെ വിദ്വാൻമാര് തമ്മില് അഥവാ വിദ്യയാ വിദ്യ, വിദ്യ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും. എന്റെ ഇരിക്കുന്ന ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും, മറ്റൊരാളുടെ കയ്യിരിക്കുന്ന കാര്യം ഇങ്ങോട്ട് പറഞ്ഞു തരും. അങ്ങനെ ചതുർത്ഥൻ നോക്കുപത്യന്, നാലാമതൊരു വഴിയില്ല. ഈ നാല് രീതിയിൽ മാത്രമേ പഴയകാലത്ത് വിദ്യ കൈമാറ്റം ചെയ്യാൻ പറ്റും, പറ്റത്തുള്ളൂ, വിദ്യ നേടാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, കാലം മാറിപ്പോ. എന്തുകൊണ്ടാണ്, വിദ്യാഭ്യാസം, വിദ്യ നേടുന്നതിനുള്ള ഉപകരണങ്ങളിലൊക്കെ വ്യത്യാസം. അപ്പൊ അന്ന് പഴയ കാലത്തെന്ന് വെച്ചാൽ അവിടെ അധ്യാപകനാണ് പ്രാധാന്യം. അപ്പൊ അധ്യാപകന്റെ കാലി പിടിച്ച് തിരുമാതെ അവന് വിദ്യ കിട്ടത്തേയില്ല. പല വിദ്യകളും നശിച്ചു പോയെന്ന് പറഞ്ഞതുപോലെയാണ്. യവനിത് കൊടുത്തു കഴിഞ്ഞാൽ ശരിയല്ല എന്ന് വിചാരിച്ചാൽ പോക്കേന്ന് അത് പിന്നെ പറഞ്ഞു കൊടുക്കത്തില്ല. രഹസ്യം അങ്ങനെ പിന്നീട് വിദ്യാഭ്യാസത്തിൽ പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ വന്നു. നാച്ചുറലിസം, പ്രാഗ്മാറ്റിസം ഇങ്ങനെയൊക്കെ പറയുന്നു. അതൊക്കെ ആധുനിക കാലത്ത് വന്നു. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് വിദ്യയുടെ അവന്റെ തന്നെ ഉള്ളിലുള്ള അറിവിന്റെ ആവിഷ്കാരമാണ്. എങ്കിലവൻ പഠിക്കുന്ന പ്രകൃതിയിൽ നിന്നാണ്. പഴയകാലത്തൂടെ ഒരു ഏർപ്പാട് വന്ന് കളഞ്ഞല്ലോ, ഡി പി ഇ പി എന്നല്ല. സാറുമാർ മരത്തിൽ കയറി മാങ്ങ പറിക്കുക, തറവീഴുക, സിനിമ വരെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് കളഞ്ഞു, പ്രായോഗികമല്ല എന്ന്. പിന്നെ പ്രായോഗികമായ ജീവിതത്തിന് ഉപകരിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസത്തെ, അതാണ് പ്രാഗ്മാറ്റിസ്. ഇങ്ങനെ പിന്നെ പല പല രീതികൾ വന്നു. ഇപ്പൊ എല്ലാം കൂടെ ഒരു മിക്സായിട്ടാണ്. കുറച്ചു കാലം കുട്ടികളെ അക്ഷരം പഠിപ്പിക്കണ്ട എന്ന് വന്നു, പിന്നെ അത് കളഞ്ഞു. ഇപ്പൊ അങ്ങനെയല്ല, തെറ്റാണ്. നോം ചോസ്കി പോലെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ അക്ഷരം പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. ഏതും വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ആവേശത്തോടുകൂടി കയറി പിടിക്കും. പിന്നെ മനസ്സിലാകുന്നതിന്റെ കപത്ത്. ഇപ്പൊ അങ്ങനെയല്ല, ചെറിയ പ്രായത്തിൽ തന്നെ എന്ന് വെച്ചാൽ പണ്ട് ഞങ്ങളൊക്കെ പഠിച്ച രീതിയിലേക്ക് പോയി, തറാപറ എന്ന രീതിയിൽ തന്നെ പഠിപ്പിക്കണമെന്നുള്ളതാണ്. എന്തായാലും പ്രധാനമായ വ്യത്യാസം വരുന്നത് എന്താണോ, അധ്യാപകനല്ല ഇപ്പോൾ പ്രാധാന്യം, പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സുകൾ. വിദ്യാർത്ഥികൾക്കാണ് പ്രാധാന്യം. വിദ്യാർത്ഥികൾ സ്വയം എന്ത് ചെയ്യുന്നു, അവരുടെ അതിന്റെ വിദ്യാഭ്യാസത്തിന്റെ തുടക്കത്തിൽ വിശേഷിച്ച് ഉപരിപഠനത്തിന് ചെല്ലുമ്പോൾ അവിടെ മുകളിലോട്ട് ചെല്ലുമ്പം പുതിയ പുതിയ വിഷയങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവിടെ അധ്യാപകന്റെ സഹായം വേണ്ടി വരും. എന്നാലും പ്രാധാന്യം എപ്പോഴും വിദ്യാർത്ഥിക്കാണ്, അധ്യാപകനല്ല. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഷയം നമ്മൾ പഠിക്കുമ്പോൾ പുതിയ വിഷയമായാലും പഴയ വിഷയമായാലും ശരി, നമ്മളിങ്ങനെ പ്രതിമകളെ പോലെ കേട്ടിരുന്നുകൊണ്ട് ഇരിക്കുന്നുകൊണ്ടാണ് നമുക്ക് നമ്മുടെ പഠനം ശരിയാവാത്തത്, എന്നുവെച്ചാൽ നമ്മുടെ ചിന്ത ശരിയാവാത്തത്. അത് നമുക്ക് ഭയമാണ്, കാരണം ചിലപ്പോൾ കേൾക്കുന്ന വിഷയം പുതിയതായിരിക്കും. അപ്പൊ എനിക്കതിനോട് ആ വിഷയത്തെ ഉൾക്കൊള്ളാൻ പറ്റുമോ, അതിനോട് എത്താൻ പറ്റുമോ, ചിന്തിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള ആശങ്കകളും മനസ്സിലാണ്. അപ്പം നമ്മൾ മൗനം പാലിക്കും. പിന്നെ വേറെ എന്നുള്ളത് ഉപകർഷതാബോധമാണ്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും അബദ്ധം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നെ കുറിച്ച്, മറ്റുള്ളവരങ്ങളെ കുറിച്ച് വലിയ മതിപ്പൊന്നുമില്ല, അത് നമുക്കറിയത്തില്ല. എന്നാലും വെറുതെ ചുമ്മാ വിചാരിക്കും എന്നെ കുറിച്ച് മറ്റുള്ളവരെന്ത് വിചാരിക്കും. ഇങ്ങനെ മറ്റുള്ളവരെല്ലാം എല്ലാവർക്കും എല്ലാവരും അറിയാം, എന്നാലും വിചാരിക്കും മറ്റുള്ളവരെന്ത് വിചാരിക്കും, കൊണ്ട് മിണ്ടാതിരിക്കാം. എന്റെ ഇടയ്ക്കൂടെ എന്തെങ്കിലും കിട്ടിയാൽ അത് പിടിച്ചെടുക്കാം. പണ്ടത്തെ റേഡിയോ പോലെ ഇടയ്ക്കിടയ്ക്ക് കറ കറ കറ എന്ന് കേൾക്കും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വാർത്തയും കേൾക്കും. പഴയ റേഡിയോകൾ അങ്ങനെയാണ്. അതുപോലെ അങ്ങനല്ല, നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ വളരെ ആക്റ്റീവായിരിക്കും. നമ്മൾ സ്വയം ചിന്തിക്കണം, നമ്മളതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അതിൻ്റെ ഒരു പാർട്ടിസിപ്പൻ്റ് ആയിരിക്കണം, അതിൻ്റെ ഒരു ഭാഗഭാക്കായിരിക്കണം വിദ്യാഭ്യാസം. എന്നാലേ നമുക്ക് ശരിയായി ചിന്തിക്കാനും മനസ്സിലാക്കാനും നമുക്ക് കഴിയുള്ളൂ. അപ്പം നമ്മൾ മോശക്കാരനല്ല എന്നൊരു ധാരണ നമുക്ക് തന്നെ വേണം. നമ്മളെക്കുറിച്ച് നമ്മൾ മോശമാണ്, നമ്മളെ ഇതൊക്കെ പറഞ്ഞിരുന്നാണ് വലിയ അറിവുള്ള ആളാണ്, നമ്മളൊന്നും അറിയാത്ത ആളാണെന്നുള്ള ധാരണ ഇരുന്നു കഴിഞ്ഞാൽ നമുക്കെന്തും അങ്ങനെ ഇരിക്കാനേ പറ്റും. പിന്നെ നമ്മുടെ അബദ്ധങ്ങൾ തിരുത്താനും അവസരമുണ്ടായി. എപ്പോഴും പഴയകാലത്ത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നല്ല രീതികളും ഉണ്ടായിരുന്നു, മോശം മാത്രമല്ല മോശവും ഉണ്ടായിരുന്നു. മോശം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, അധ്യാപകന് അമിതമായ പ്രാധാന്യം കൊടുക്കുക, അത് മോശം തന്നെയാണ്. പഴയ വിദ്യാഭ്യാസ രീതിയിൽ ഒരു നല്ല വശമായിരുന്നു പണ്ടത്തെ മാണവക പാഠനക്രമം. മാണവനെന്ന് വെച്ചാൽ ബ്രഹ്മചാരി, ബ്രഹ്മചാരി പഴയ ഗുരുകുലത്തിൽ ഒരാളുണ്ടായിരിക്കും, പ്രധാനപ്പെട്ടവര് സാറ്, ആ സാറ് പഠിപ്പിക്കും. അപ്പോ പഠിക്കുന്നതിന് സമർത്ഥനായ ഒരു വിദ്യാർത്ഥി തുടർന്നു വരുന്ന കുട്ടികളെ പഠിപ്പിക്കും, അതിൽ സമർത്ഥനായ ഒരാൾ തുടർന്നു വരുന്നവരെ പഠിപ്പിക്കും. അപ്പോൾ പഠിച്ചു വരുന്നവർ ആ പഠിച്ച വിഷയങ്ങളിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അധ്യാപകരായി മാറും. അപ്പോൾ അവർ നല്ല രീതിയാണ്. കാരണം നിങ്ങൾക്ക് ഒരു വിഷയം പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആർട്സ്, സയൻസ്, സയൻസിൽ ആർട്സ് എന്ന് വെച്ചാൽ ഏറ്റവും നല്ലത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. പഠിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും, അവൻ ചിന്തിക്കും, ഏകാഗ്രമായി ചിന്തിക്കും. അപ്പോൾ അവന് അവന് കൂടുതൽ ഗ്രഹിക്കും. അതുകൊണ്ടാണ് ഈ ട്യൂട്ടോറിയൽ പഠിപ്പിക്കുന്നവരൊക്കെ PSC ടെസ്റ്റ് പാസ്സാകുന്ന അതുകൊണ്ട്. കാരണം അവർ പഠിപ്പിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും, അവരെല്ലാ കാര്യങ്ങളും അവരെപ്പോഴും പഠിച്ചുകൊണ്ടേ അസുഖത്തിന്റെ അടുത്ത് പഠിക്കാൻ പോകുന്നവനോ അവൻ പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കണേ അവന് വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഇപ്പോ കമ്പൈൻ സ്റ്റഡി വരുന്നത്. നിങ്ങൾ മുറിക്കകത്ത് കഥകടച്ചിരുന്ന് പഠിക്കുന്ന വലിയ അബദ്ധമാണ്, പഠന രീതിയല്ല. മുറിക്കകത്ത് വിചാരിക്കും മുറിക്കകത്ത് പഠന കഥകടച്ചിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ മറ്റാരുടെയും ശല്യമില്ലാതെ പഠിക്കാൻ പറ്റും. പഠിക്കുന്നിടത്ത് നമുക്ക് ശല്യം വേണം എന്നുവെച്ചാൽ നമ്മുടെ ബുദ്ധിയെ പ്രകോപിപ്പിക്കണം. എന്നാലേ എന്ത് ചെയ്യൂ, ചിന്തിക്കത്തുള്ളൂ. ബുദ്ധിയെ ഉത്തേജിപ്പിക്കുന്ന എപ്പോഴും എന്താണ്, മറ്റുള്ളവരുടെ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളില്ലെങ്കിൽ നമ്മുടെ ബുദ്ധി എന്തായി പോകും, മന്ദതയിലേക്ക് പോകും, ബുദ്ധിമന്ദമായി പോകും. അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് തോന്നി ചിലപ്പോൾ അത് നല്ലതാണ്, കാരണം ശല്യങ്ങളില്ലാതെ ഇരിക്കുന്നു. പക്ഷെ അത് അതിനേക്കാൾ മെച്ചം, പിന്നെ മറ്റുള്ളവരുടെ സാമീപ്യം നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് വേറെ കാര്യം. പക്ഷേ കമ്പൈൻ സ്റ്റഡിക്ക് നമുക്ക് പഠിക്കാൻ താല്പര്യമുള്ളവരാണ് അവർ. ഞാൻ ആദ്യമേ പറയും, നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെങ്കിൽ എന്ത് വേണം, പരസ്പരം ചർച്ച ചെയ്ത് ഒരേ വിഷയം തന്നെ പഠിക്കുക. അതുകൊണ്ട് ചിന്തന, ചിന്തിക്കുക എന്ന് പറയും. ഈ പഠനമെന്ന് പറയുന്നതും മനനമെന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ പഠനം, പഠ വ്യക്തായാം വാചി, പഠനമെന്ന് പഴയകാലത്ത് പറഞ്ഞിരുന്നത് പഴയകാലത്ത് എഴുത്ത് എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു വളരെ കാലം. എഴുത്ത് സമ്പ്രദായം ഉണ്ടായിട്ട് തന്നെ എന്താണ്, എഴുതാൻ അറിയാമെന്നുള്ളൊരു, പഠിക്കുന്നവർക്ക് എഴുതാൻ അറിയില്ലായിരുന്നു. അവരെ ലിപികന്മാരെന്ന് പറയുന്ന, ക്ലർക്ക് എന്നൊക്കെ പറയുന്നു, അതുപോലെയല്ല ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത്. ലിപികന്മാർ വേറൊരു ഭാഗമാണ്, കാരണം അവർ എഴുതാൻ പഠിച്ചവരാണ്. പഠിക്കുന്നവരല്ല എഴുതാൻ പഠിക്കുന്നവർ. പഠിക്കുന്നവർ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ സൂത്രങ്ങളോ ഗ്രന്ഥങ്ങളോ വേദം എന്തായാലും ശരി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നാക്കിൽ ഉറപ്പിക്കുകയാണ്, നാക്കിനൊരു വഴക്കം ഉണ്ടാക്കിയെടുക്കുകയാണ്. അഗ്നിമീലെ പുരോഹിതം എന്ന് പറയുന്നത് ബുദ്ധിയിലല്ല, നാക്കിലാണ്. ഇതായിരുന്നു പഴയ, ഇതാണ് പഠനമെന്ന് പറയുന്നത്. വ്യക്തമായി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ശീലിക്കുക. പിന്നീട് കർമ്മേണയാണ് എഴുത്ത് വന്നത്. എഴുത്ത് വന്നപ്പോൾ പഠിക്കുന്നവരുടെ ജോലി ഇത് പറയുക എന്നുള്ളതേ ഉള്ളൂ, ലിപികന്മാരുടെ ജോലിയാണ് എഴുതി വയ്ക്കുക. പഴയ എഴുത്തുകാരൻ അടുത്ത കാലം വരെ എഴുത്തുകാർ വേറെ ആൾക്കാരാണ്. എന്നുവെച്ചാ ഈ ഇവര് ചിന്തിക്കുന്നു പറയുന്നു, എഴുതാൻ മേലെ ആൾക്കാരിരിക്കും. ഗുരുദേവനും അങ്ങനെയാണ് എഴുതിയെന്ന് കേട്ടിട്ടുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണമാണ് കുഞ്ഞുകുട്ടൻ നമ്പരൻ. മഹാഭാരതം തർജ്ജമിപ്പോ ഒരാളിരുന്ന് വായിക്കും കുഞ്ഞുകുട്ടൻ നമ്പരൻ, അത് മലയാളത്തിൽ ഓരോ പദ്യങ്ങളും വളരെ അനായാസമായി. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുത്സവ മാമക പാണ്ഡവാസ്തേവ കിമാർവ അകർവത സത്യ എന്ന് ഒരാൾ ചൊല്ലി കേൾക്കുമ്പോൾ അത് കേട്ട ഉടനെ തന്നെ കുഞ്ഞുകുട്ടൻ നമ്പുരാൻ എന്ന് പറയും, ധർമ്മക്ഷേത്രം കുരുക്ഷേത്രം ഉക്കു പൂരൻ ഇറങ്ങിയവർ എൻകൂട്ടരും പാണ്ഡവരും എന്തേ ചെയ്തത് സഞ്ജയ. ഇത്രയേ ഉള്ളൂ. അനായാസമാണ് മലയാളവും സംസ്കൃതവും തമ്മിൽ. അത് അന്നത്തെ പഠന രീതി അങ്ങനെയായിരുന്നു. കൂടുതൽ അവർ എഴുതിയല്ല പഠിക്കുന്നത്, നാക്കിൽ ഉറപ്പിച്ച് ചിന്തിച്ച് എഴുത്തുകാരെ വേറെ വെച്ച് എഴുതി. അതുകൊണ്ടാണ് പഴയ എഴുത്തിൽ ഒരുപാട് ഈ മിസ്റ്റേക്കുകൾ വരുന്നതാണ്. ടൈപ്പിസ്റ്റുകളൊക്കെ പോലെയാണ്, അവർ ടൈപ്പ് ചെയ്ത് വയ്ക്കും, അതിന് വരുന്ന തെറ്റുകൾ വേറെ ആൾക്കാർ തിരുത്തണം. അവർക്ക് ഭാഷയുമായിട്ടൊന്നും വലിയ പരിചയം കാണത്തില്ല, അവർക്ക് ആ ലെറ്റേഴ്സുമായിട്ടേ പരിചയം. അത് അതാണ് പഠനം. മനനമെന്ന് പറയുന്നത് അങ്ങനെയല്ല. പഠനത്തിൽ കാര്യങ്ങൾ നാക്കിൽ ഉറപ്പിക്കുന്നു, മനനം എന്ന് പറയുമ്പോൾ മനസ്സിൽ ഉറപ്പിക്കുന്നു. അപ്പൊ ഈ മനനത്തിന് ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് അന്യോന്യം തത് പ്രബോധനം, പരസ്പരം ചർച്ച ചെയ്യുക എന്ന് പറയുന്നത്. അത് പലപ്പോഴും നമ്മളതിന് തയ്യാറാകില്ല. അതിന് അടിസ്ഥാനപരമായി വരുന്നത് നമ്മുടെ ഈഗോയാണ്. അത് ഞാനിങ്ങനെ വേറൊരുത്തനുമായിട്ട് എന്താണ് ചർച്ച ചെയ്യുന്നത്, ചിലപ്പോൾ വിചാരിക്കും അവൻ എന്നെക്കാളും മോശമാണ്, അല്ലെങ്കിൽ വിചാരിക്കും ഞാൻ അവനെക്കാളും കൂടിയവനാണ്. ഇങ്ങനെ വെച്ച് നിൽക്കുമ്പോൾ ഈഗോ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് പരസ്പരം ചർച്ച ചെയ്യാനുള്ള ഒരു മനസ്സ് വരുന്നത്. പക്ഷെ അതാണ് പഴയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഈ പറയുന്ന സ്പിരിച്വലിസം ഐഡിയലിസം എന്നൊക്കെ പറയുന്ന വിദ്യാഭ്യാസ രീതിയിലെ ഒരു ഗുണവശം. അതാണ് വടക്കേ ഇന്ത്യയിലൊക്കെ ഞങ്ങളൊക്കെ പോയി പഠിക്കുന്നിടത്ത് അത് വളരെ അവിടെ കമ്പൽസറിയാണ്. നിങ്ങൾ ഒരു ക്ലാസ്സിലിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ, എനിക്കത് അവിടെ ചെന്നപ്പോൾ വളരെ ബുദ്ധിമുട്ടായി തോന്നിയാണ്. കമ്പൽസറിയാണ് പഠിക്കുന്നവരെല്ലാവരും കൂടി ചേർന്നതിന് അത് ചർച്ച ചെയ്തിരിക്കണം, നിർബന്ധമാണ്. അതിൽ ആ പഠിക്കുന്നവരിൽ ഒരാൾ അത് ലീഡ് ചെയ്യും, കൂടുതൽ മനസ്സിലാക്കുന്നതാണ്, മറ്റുള്ളവരതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അത് പഴയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഒരു വലിയ ഗുണം തന്നെയാണ്. മാണവ പഠന ക്രമവും പഠനവും പാഠനവും ഒരുമിച്ച് തന്നെ പോകും. അപ്പൊ ചിന്ത അവിടെ ശരിക്കു പോകും, ചിന്തിക്കാൻ അവസരം കിട്ടുന്നുണ്ട്. ഇവിടെ അതില്ല. ഇവിടെ നമ്മളെന്ത് ചെയ്യുന്നു, എപ്പോഴും ഇതുപോലെ ഒരു പുസ്തകം താങ്ങി പിടിച്ചുകൊണ്ട് ഒരാൾ മുമ്പ് ചെന്നിരിക്കും, അയാളുടെ വായിൽ നിന്ന് വീഴുന്ന കീണെന്തോ വലിയ അമൃതം എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. അതിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പരസ്പരം ചർച്ച ചെയ്താൽ സ്വയം മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഈ ചർച്ച ചെയ്ത് പഠിക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം. പഴയ ഈ ഐഡിയലിസത്തിന്റെ ഏറ്റവും വലിയൊരു ഗുണം, വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഗുണം അതാണ്. ദോഷം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എന്താണ് എന്താണ് ദോഷം? ടീച്ചർ ഓറിയന്റഡ് എന്ന് പറയുന്നതാണ് ദോഷം. അധ്യാപകന് അമിതമായ പ്രാധാന്യം വരുന്നു, വരുമ്പോഴാണ് അതിന് ദോഷം വരുന്നത്. അതാണ് പിന്നീട് ഇങ്ങോട്ട് എവിടെ വന്നു പ്രാഗ്മാറ്റിസത്തിലും നാച്ചുറലിസത്തിലും ഒക്കെ അതിന് നേരെ വിപരീതമായൊരു രീതി വന്നു. അവിടെ അവനവന്റെ ആവിഷ്കാരമാണ്, അറിവിന്റെ ആവിഷ്കാരമാണ് അവിടെ സംഭവിക്കുന്നത്. ഇന്നിതെല്ലാം കൂടെ ഒരു മിക്സായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഞാനിത് ഇത്രയും പറഞ്ഞത് എന്തുകൊണ്ടാണ്, പഴയ വിദ്യാഭ്യാസ സമ്പ്രദായവും ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം അവിടെ വിദ്യാർത്ഥിക്കാണ് പ്രാധാന്യം. പഠിപ്പിക്കുന്ന ആണ് നല്ല പ്രാധാന്യം. ഗുരു എന്ന് പറയുന്ന ആ ഗുരുത്വം, ഗുരുത്വം എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? ഗുരുത്വം എന്ന് വെച്ചാൽ ഭാരം. അത് ശിഷ്യൻ ചുമക്കേണ്ട ആവശ്യമില്ല ഇന്ന്, മനസ്സിലായോ? ഞാൻ ആത്മീയ ഗുരുവിനെ കുറിച്ചല്ല പറയുന്നത്, ഈ പഠന സമ്പ്രദായത്തിന്റെ ആ ഗുരുത്വത്തെ കുറിച്ച് പറയുന്നു. അപ്പൊ ആ ഒരു ഭാരം ശിഷ്യൻ ചുമക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ഇവിടെ ശിഷ്യനാണ് പ്രാധാന്യം എന്നുവെച്ചാൽ, ശിഷ്യൻ എന്ന് വെച്ചാൽ വിദ്യാർത്ഥി. അപ്പൊ അതുകൊണ്ട് വിദ്യാർത്ഥി അവന്റെ ഭാഗത്തുള്ള ജോലികളൊക്കെ അവൻ ചെയ്യണം. അപ്പോ അവൻ പരസ്പരം ചർച്ച ചെയ്യണം, ചിന്തിക്കണം, അവിടെ ഈഗോ എന്ന് പറയുന്ന അങ്ങോട്ട് മാറ്റിവെക്കണം. ഏതിനെയും, അതാണ് ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം പറഞ്ഞ രണ്ട് പ്രധാന കാര്യങ്ങൾ. ഒന്നെന്താണ്? ബൗദ്ധികമായ സത്യസന്ധത ഉണ്ടായിരിക്കും അറിവിന്റെ കാര്യത്തിൽ. രണ്ടാമതെന്താണ്? ധാരണാപക്ഷപാതിത്വങ്ങൾ പാടില്ല. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഒരു വിഷയത്തെ സമീപിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നാലേ നമുക്ക് കാര്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടുകൂടി വസ്തുനിഷ്ഠമായി ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ ഈ പറയുന്ന മനനത്തിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. പഠനത്തിൽ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. പഠനം എന്ന് പറഞ്ഞാൽ എന്താണ്? നാക്കിൽ ഉറപ്പിക്കുക. ഇന്ന് അത്തരം ഒരു പഠനത്തിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഇന്ന് എന്ത് ചെയ്തു? വിദ്യാഭ്യാസത്തിന്റെ ടൂളുകളെല്ലാം മാറിപ്പോയി. പഴയകാലത്ത് രണ്ടുപേരേ ഉള്ളൂ, ഗുരുവും ശിഷ്യനും. പിന്നെ ഇവരെ രണ്ടുപേരെയും കൂടെ ബന്ധിപ്പിക്കുന്ന എന്താണ്? ഗുരുവിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, ഏത് ശാസ്ത്രമായാലും ശരി. ഇന്നങ്ങനെ ഇന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് വിഷയത്തെക്കുറിച്ച് അറിവ് നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഗുരു മതി. നിങ്ങൾക്ക് അറിവ് നേടാൻ ഒരുപാട് സാമൂഹ്യ മാധ്യമങ്ങളെന്നുണ്ട്. ശരിയായ അറിവ് നേടാൻ തെറ്റായ അറിവ് നേടാൻ എല്ലാത്തിനും നിങ്ങൾക്കിപ്പോ എന്താണോ ബ്രഹ്മസൂത്രം പഠിക്കണോ, നിങ്ങൾ വിക്കിപീഡിയ സമീപിച്ചാൽ മതി, അല്ലെങ്കിൽ ഗൂഗിൾ ഗുരുവിനെ സമീപിച്ചാൽ മതി, അവിടുന്ന് കിട്ടുമോ? പിന്നെ നിങ്ങൾക്കൊരു ബോംബുണ്ടാക്കണോ, അതും കൃത്യമായിട്ട് അതിൽ നിന്ന് തന്നെ കിട്ടും. ആരെങ്കിലും കൊല്ലണോ, ബോംബുണ്ടാക്കണോ, എല്ലാം ഉണ്ട്. അപ്പോ വിദ്യാഭ്യാസത്തിന്റെ മാധ്യമങ്ങൾ മാറിയപ്പോൾ ഇവിടെ ഗുരുവിന്റെ പ്രാധാന്യം കുറഞ്ഞു. പിന്നെ ആ മാധ്യമങ്ങളെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു, എങ്ങനെ ആശ്രയിക്കുന്നു, എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മുടെ അറിവിന്റെ നന്മയും തിന്മയും. അവിടെ നമ്മുടെ വിവേചനം ഉപയോഗിക്കണമെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണെന്ന് വിദ്യാർത്ഥിക്ക് പ്രാധാന്യം. അതുകൊണ്ട് ഗുരുവിന്റെ മൗനം എന്ന് പറയുന്നത് ശിഷ്യന്മാരുടെ ദുർവ്യാഖ്യാനത്തിന് ഇടയാക്കും. ശിഷ്യന്മാരുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ മൗനം എന്ന് പറയുന്നത് അവരെ മൂഢന്മാരാക്കും. ഇത് രണ്ടും നല്ലതല്ല ആണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഇവിടെ സമുദ്രം എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക, ആത്മവിലാസം എന്ന് പറയുന്ന കൃതിയിൽ, ഓ നമ്മുടെ ദൈവം ജ്യോതിർമയമായിരിക്കുന്ന ഒരു ദിവ്യ സമുദ്രമാകുന്നു. ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് എന്താണോ, ജ്യോതിർമയമാകുന്ന ഒരു ദിവ്യ സമുദ്രമാകുന്നു. ദിവ്യ സമുദ്രം നമ്മൾ ഈ കാണുന്ന നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണുന്ന കടലല്ല, ദിവ്യ സമുദ്രമാണ്. അപ്പൊ ദൈവസമുദ്രമാണ്, അതാണ് ആഴി എന്ന് പറയുന്നത്, സമുദ്രമാണ് എന്ന് പറയുന്നതിനുള്ള കാരണം. അതിന് വേറെ എന്തെങ്കിലും അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അത് അബദ്ധമായിരിക്കും. ഇതൊക്കെയും ആ നിസ്തരംഗ സമുദ്രത്തിന്റെ തരംഗമാകുന്നു. ഈ കാണുന്നതല്ല ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാം എന്താണോ, തരംഗമില്ലാത്ത ആ സമുദ്രത്തിന്റെ തരംഗമാണ് എന്ന് പറയും. തരംഗമില്ലാത്ത സമുദ്രത്തിന്റെ തരംഗം എന്ന് പറഞ്ഞാൽ അതൊരു വൈരുദ്ധ്യമാണെന്ന് തോന്നും. പക്ഷെ ഇവിടെ അദ്വൈതത്തിൽ വൈരുദ്ധ്യമൊന്നുമില്ല. എന്തുകൊണ്ട്? അങ്ങനെ മനസ്സിലാക്കണം. തരംഗമില്ലാത്ത സമുദ്രത്തിന്റെ തരംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? പരമാർത്ഥത്തിൽ തരംഗമില്ല, എന്നാൽ അനുഭവത്തിൽ തരംഗം ഉണ്ട്. ഈശ്വരനാകുന്ന ആ സമുദ്രത്തിൽ പരമാർത്ഥത്തിൽ എന്താണ്? തരംഗമൊന്നുമില്ല. എന്തുകൊണ്ട്? നീ സത്യം ജ്ഞാനം ആനന്ദം. സത്യവും ജ്ഞാനവും ആനന്ദം എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ വേറൊന്നുമില്ല. എന്നാ തരംഗങ്ങൾ നമ്മുടെ അനുഭവത്തിലുണ്ട്. അതാണ് എന്ത് പറയുന്ന നീയല്ലോ സൃഷ്ടിയും സൃഷ്ടിജാലവും സ്രഷ്ടാവായതും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും എന്ന് പറയുമ്പോൾ അവിടെ തരംഗങ്ങളെല്ലാം അംഗീകരിക്കുന്നു. എന്നാൽ പരമാർത്ഥത്തിൽ എന്താണോ അവിടെ ഒരു തരംഗമില്ല. അത് കേവലമായ എന്താണ്? സത്യം ജ്ഞാനം ആനന്ദം രണ്ട് ഭാവങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് അദ്വൈതം. ഏതെങ്കിലും ഒന്ന് മാത്രം സ്വീകരിച്ചു കഴിഞ്ഞാൽ ശരിയാവും, രണ്ടിനെയും ഉൾക്കൊള്ളണം. അത് രണ്ടിനെയും കൂടെ ഇവിടെ സമന്വയിപ്പിക്കാനാണ് പറഞ്ഞല്ല, വൈരുദ്ധ്യമല്ല പറഞ്ഞിരിക്കുന്നത്. എന്താണോ നിസ്തരംഗ സമുദ്രത്തിന്റെ തരംഗമാകുന്നു. ഈ തരംഗങ്ങളെയാണ് അവിടെ പറഞ്ഞത്. എന്താണ് അഹമഹമെന്ന് അലയുന്നത്? ഊർമിജാലം. ഈ അഹം അഹം എന്നുള്ള ബോധത്തോടുകൂടി അലയടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഊർമികൾ തിരകളെല്ലാം എന്താണ്? ജീവന്മാരാണ്. അപ്പൊ തിരകൾ എന്ന് പറയുന്ന ജീവന്മാരാണെന്നുള്ളതിന് ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട്. എന്നാലും പല ശിഷ്യന്മാർക്ക് ഇത് മനസ്സിലാകത്തില്ല. അവരവരവർക്ക് ഇഷ്ടമുള്ള രീതി മനസ്സിലാകട്ടെ. എന്നാലും ശരി മനസ്സിലാക്കാനായിരിക്കണം നമ്മുടെ ശ്രമം. അവിടെ ഒരിക്കലും എന്തു വരാൻ പാടില്ല, ധാരണാപക്ഷപാതിത്വങ്ങൾ വരാൻ പാടില്ല. ഇന്നാണ് അറിവുള്ള ആളാണ്, അതുകൊണ്ട് ആള് പറഞ്ഞ് ശരിയായിരിക്കും എന്ന് നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ അംഭംഭടരാഭണ എന്ന് പറഞ്ഞൊരായിപ്പോ നമ്മുടെ അവസ്ഥ. അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ വരരുത്. ഇങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ അത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. എന്താണ് ആ നിസ്തരംഗ സമുദ്രം എന്ന് പറയുന്നതാണ് ഈശ്വരൻ. ഈശ്വരനെ സമുദ്രത്തോട് മാത്രമേ ഉപമിക്കാൻ കഴിയത്തുള്ളൂ. അതായത് ഉപമാന ഉപമേയം നമ്മൾ പറയുന്നിടത്ത് ഒന്നിനെ ഉപമാനം എന്ന് പറയുന്ന ഏതാണോ സാർ നമുക്ക് പറയുമ്പോൾ തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഏതിനോടുകൂടെയാണ് പോലെ എന്നുള്ള ചേർക്കുന്നത്? അതുപോലെ ഒരുപാട് വാക്കുകളുണ്ട്. പോലെ എടുക്കാം, ചന്ദ്രനെ പോലെ നിന്നുള്ള. അപ്പൊ പോലെ ഏതിനോട് ചേർന്ന് വരുന്നു, അതായത് അതിനായിരിക്കും ഉപമാനം എന്ന് പറയും. എളുപ്പം അത് മറന്നുപോകാതിരിക്കാൻ വേണ്ടി ഉറപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉപമാനം ഉണ്ണയും തിരിഞ്ഞു ഉപമീയത അനേനീറ്റ് ഉപമാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതം അറിയാമെന്നുള്ളവർക്ക് അത് ഒക്കെ മനസ്സിലിരിക്കും, അല്ലാത്തവർക്ക് പ്രയാസം. അപ്പോൾ ഈ ഉപമാ അലങ്കാരത്തിലൊരു പ്രത്യേകമായ നിയമമുള്ള എന്താണ്? ഉപമാനത്തിനും ഉപമേയത്തിനും ഒരു സാമാന്യ ധർമ്മം ഉണ്ടായിരിക്കണം. എന്നാലേ അവിടെ ഉപമ അലങ്കാരം പ്രയോഗിക്കാൻ പറ്റും. അവിടെ ഉപമ വാചകമായ ഒരു ശബ്ദം വേണം, ഉപമാനവാചകമായ ശബ്ദം വേണം, ഉപമയാണെന്ന് കാണിക്കാൻ പോലെയുള്ള ശബ്ദങ്ങൾ വേണം. ഇതിലെല്ലാം പ്രാധാന്യമായിട്ട് എന്ത് വേണം? ഒരു സാധാരണ ധർമ്മം രണ്ടിലും ഇരിക്കുന്നു. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്, ചന്ദ്രനെ പോലെ നിന്നു എന്ന് പറയുമ്പോൾ ചന്ദ്രനെ പോലെ പപ്പടം പോലെ ഇരിക്കുന്നു എന്നാണോ നിന്റെ മകൾ? അല്ല, പിന്നെയോ ചന്ദ്രനൊരു ഭംഗിയുണ്ട്, അപ്പോ ഈ രാജാവ് വിരൂപനാണെങ്കിലും അവിടെ ചെന്നു പുകഴ്ത്തുന്ന കവി പറയണം, എന്താണ് ചന്ദ്രനെ പോലെ മനോഹരമാണ് അങ്ങയുടെ മുഖം. ചിലപ്പോ ഇയാൾക്ക് മൂക്ക് മുറിഞ്ഞ രാജാവായിരിക്കും, എന്നാലും കവികൾക്ക് അങ്ങനെ പാടിയേ പറ്റും, അല്ലെങ്കിൽ അവന്റെ തല കാണത്തില്ല. പഴയ കാലത്താണ് ഇതൊക്കെ എഴുതുന്നത്. അപ്പൊ അവിടെ പറയുന്നത് എന്താണ്? അങ്ങനെ സുന്ദരനാണ്, ഉണ്ടോ ഇല്ലയോ, എന്നാലും സുന്ദരനാണ്. എന്നുവെച്ചാ രണ്ടിടത്തും എന്ത് ചെയ്യുന്നു? ഒരു സാധാരണ ധർമ്മത്തെ കണ്ടെത്തുന്നു എന്നാൽ മാത്രമേ ഇവിടെ ഉപമാന ഉപയോഗങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ആഴി ഈശ്വരൻ, നിങ്ങളീ പറഞ്ഞ ആഴി, തിര, കാറ്റ്, ആഴം, ഇവിടെ എല്ലാം സമാന ധർമ്മങ്ങളെന്ന് പറയുന്ന ഈ രണ്ടെണ്ണത്തിലേ കാണാൻ പറ്റത്തുള്ളൂ. ഏതിന്? ആഴിയിലും ഈശ്വരൻ. അതാണ് ഇവിടെ ഗുരു പറഞ്ഞിരിക്കുന്നത്. എന്താണ് പ്രകൃതിജലം തനുഭേനം ആഴി ആത്മാ? അവിടെ അതാ പറയുന്നത്, ആഴിയിലും ആത്മാവിലും മാത്രമേ എന്തു വരൂ, സമാന ധർമ്മങ്ങൾ വരത്തുള്ളൂ. ആ സമാന ധർമ്മം പലതും സമാന ധർമ്മമായിട്ടെടുക്കാം. ഇപ്പോ ആഴമേറും നിൻ മഹസ്സാം ആഴി, ആഴിയുടെ പ്രത്യേകത എന്താണ്? അതിന് ആഴം കൂടുതലാണ്. ഈശ്വരനാണെങ്കിലോ അനന്തനാണ്, അനന്തമാണ്. സാങ്കേതികമായ സാമ്പ്രദായികമായ അദ്വൈതികൾ പറയും കാല ദേശ വസ്തു പരിച്ഛേദ ശൂന്യം എന്നെല്ലാം പറയും. എന്നുവെച്ചാൽ അനന്തമാണ്, ഒരു തരത്തിലുമുള്ള പരിച്ഛേദം എന്ന് വെച്ചാൽ പരിമിതി അതിനെ നമുക്ക് കൽപ്പിക്കാൻ പറ്റില്ല. ഈശ്വരനെ വിശ്വസിക്കുന്നവരും ഈശ്വര തത്വത്തെ അംഗീകരിക്കുന്നവരും അങ്ങനെ ഈശ്വരനെ സ്വീകരിക്കാൻ പറ്റും. അപ്പോ അതാണ് രണ്ടും തമ്മിലുള്ള സമാന ധർമ്മം. സമുദ്രം ഒരിക്കലും ഈശ്വരനാകത്തില്ല, പക്ഷെ സമുദ്രത്തിനുമുണ്ട്. പ്രത്യേകിച്ചും ഇതൊക്കെ എഴുതുന്ന പഴയ കാലത്ത് ഈ സമുദ്രത്തിന്റെ ആഴമൊന്നും ആർക്കും അറിയത്തില്ല. ഈ പുതിയതായിട്ടുള്ള റോബോട്ടിക് സയൻസ് ഒക്കെ വന്നതിന് ശേഷം സമുദ്രത്തിന്റെ ആഴമൊക്കെ ഇന്ന് കൃത്യമായി കണ്ടുപിടിച്ചിട്ടുണ്ട്. ശരാശരി 4 കിലോമീറ്ററാണ് സമുദ്രം ആവറേജ് ആഴമെന്ന് പറയുന്നത്. മരീന ട്രഞ്ച് എന്നൊക്കെ പറയും, അവിടെ ആഴം കൂടുതലാണ്. അതൊക്കെ ഇന്ന് മനുഷ്യന് പോയി അളക്കാൻ പറ്റില്ല, പക്ഷെ റോബോട്ടുകൾ എന്ത് ചെയ്യും, പോയി അളന്നിട്ട് വരും. അല്ലെങ്കിൽ സെൻസറിങ് ഉണ്ട്, ഉപകരണങ്ങളുണ്ട്, മേളിൽ നിന്നും കൊണ്ടിരുന്ന താഴോട്ട് മാഗ്നറ്റിക് തരംഗങ്ങളെ വികസനപ്പെട്ടിട്ട് റഡാറുകൾ ഉപയോഗിച്ച് താഴെ പോയി അളന്നിട്ട് തിരിച്ചു വരുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പണ്ട് ഇതൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അതിന്റെ രണ്ട് കാര്യവും നമ്മുടെ ഈ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം സമുദ്രത്തിന്റെ ആഴത്തിനെ കുറിച്ചും വലിയ ധാരണയില്ലായിരുന്നു, സമുദ്രത്തിന്റെ മറുകരയെ കുറിച്ചും വലിയ ധാരണയില്ലായിരുന്നു. അതുകൊണ്ടാണ് അവര് പണ്ട് പറഞ്ഞത് സാഗരം സാഗരോപമം. സാഗരത്തിന് ഉപയോഗിക്കാൻ എന്തേ ഉള്ളൂ, സാഗരമേ ഉള്ളൂ. സാഗരത്തെ കുറിച്ച് പിന്നെ യാതൊരു എത്തും പിടിയില്ല. കാരണം പഴയ കാലത്ത് ഇവിടുത്തെ നിയമം എന്തെന്ന് വെച്ചാൽ സമുദ്രലംഘനം എന്ന കുര്യാത്, സമുദ്രത്തെ ഒരിക്കലും മറികടക്കരുതെന്നാണ്. ഇതാണ് ഇവിടുത്തെ പഴയ ആർഷ സംസ്കാരത്തിന്റെ വിധി, സമുദ്രത്തെ മറികടക്കരുത്. ആ സമയം സമുദ്രത്തെ കുറിച്ചൊക്കെ നമ്മൾ വിവരങ്ങൾ അറിഞ്ഞെവിടുന്നു, അറബികൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയതാണ്. അറബികൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി കോമൺ അറയ്ക്ക് മുമ്പേ വന്നു, കച്ചവടത്തിനായിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പൊ അവര് പറഞ്ഞാണ് നമ്മൾ അറിയുന്നത്, ആ സമുദ്രത്തിന്റെ അപ്പുറം ഇന്ന് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളുണ്ട്. അതിനു മുമ്പ് തന്നെ ഗ്രീക്കുകാർ വന്നു, അലക്സാണ്ടറും മറ്റും വന്നു, അവരെന്താണെന്ന് നമുക്ക് അറിവുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് അറിവില്ലായിരുന്നു ഇതെന്താണ്. അപ്പൊ സമുദ്രത്തെ ലംഘിക്കാൻ പാടില്ലെങ്കിൽ പിന്നെ സമുദ്രത്തിന്റെ അടി എങ്ങനെ അറിയും, അറിയാൻ ഒരു വഴിയില്ല. അതുകൊണ്ടാണ് സാഗരം സാഗരോപമം. അപ്പൊ സമുദ്രത്തിന് അന്ന് കൽപ്പിച്ചിരുന്ന അനന്തമാണ്, അതിന് അതിരില്ലാത്ത ഒന്നായിട്ടാണ് കൽപ്പന ഭാവന. കവികളൊക്കെ അങ്ങനെയാണ് ഭാവന ചെയ്യുന്നത്. ഈശ്വരൻ വസ്തുനിഷ്ഠമായി തന്നെ എന്താണ്, അനന്തനാണ്. അനന്തനാണ്, അചിന്തിയനാണ്, അവർണ്ണനീയനാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ സാധാരണ ധർമ്മം. ഇതുപോലെ പലതും ഉണ്ട്. ആഴി എന്ന് പറയുമ്പോ എന്താണത്? ആഴി എന്ന് പറയുന്നത് എന്താണ്? എന്താണ് ഇതുവരെ പറഞ്ഞിട്ട് ആഴി എന്താണെന്ന് മനസ്സിലായി? ആത്മാണോ? എന്താ കേട്ടോണ്ടിരിക്കുന്നത്? സമുദ്രം എന്ന് പറഞ്ഞ എന്താ? പ്രപഞ്ചം മുഴുവനും സമുദ്രമാണ്. ഈശ്വരനാണ് സമുദ്രമാണ് ഈശ്വരൻ. എന്നാ പിന്നെ രാവിലെ പടിഞ്ഞാറെ കടലിൽ പോയി എന്താണ്? എല്ലാരും കൂടെ ആരൊക്കെ? സമുദ്രം എന്ന് പറയുമ്പോ ഇനിയെങ്കിലും മനസ്സിലാവണം. ഇവിടെ സമുദ്രം എന്ന് പറയുമ്പോഴത്തേക്ക് ജലം, തരംഗം, നുര, എന്റെ ആഴം, എന്റെ അടിത്തട്ട്, അകമലാർന്ന അമൃതൊക്കെ, മുത്ത്, അതിനകത്ത് കിടക്കുന്ന മുത്തുകൾ എല്ലാം കൂടെ ചേർന്നിട്ടാണ് എന്ന് പറയുന്നത് സമുദ്രം. ഇവിടെ അതാണ് സമുദ്രം എന്ന് പറയുന്നത്. സമുദ്രത്തെ കുറിച്ച് നമുക്കങ്ങനെ ഒരു പൂർണമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ ഈ പറയുന്നൊക്കെ നിങ്ങളെ തലയ്ക്കകത്ത് കയറത്തുള്ളൂ. ഞാനത് കഴിഞ്ഞ ദിവസം വ്യക്തമായി പറഞ്ഞില്ലേ? ആ സമുദ്രത്തിന്റെ ഒരു സ്വഭാവം ഉണ്ടെന്താണ്? അതെല്ലാത്തിനും ഉൾക്കൊള്ളുന്നു. അതാണ് അതിനിരിക്കുന്ന ഒരു, അതിലും ഈശ്വരനും ഇരിക്കുന്ന സാധാരണ ധർമ്മം. ഈശ്വരനും എന്ത് ചെയ്യുന്നു? എല്ലാത്തിനും ഉൾക്കൊള്ളുന്നു. എല്ലാ സൃഷ്ടികളെയും അത് ഉൾക്കൊണ്ടിരിക്കുന്നതാണ്. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം. മഹിമാവ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താ അതിന്റെ വ്യത്യാസം? മഹിമാവും മഹത്വം ഒന്നും പറയുന്നില്ല. കേട്ടില്ല. രണ്ടു ഒന്നേനും പിന്നെ മഹിമ മഹത്വം എന്ന് എന്തിനാ പറയുന്നത്? ഒന്ന് പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, മഹത്വം എന്ന് പറയുന്ന ശബ്ദത്തിൽ നിന്ന് പൃഥ്വാദി ഇമനിച്ച് ആ പ്രകാരം ഇമനിച്ച് പ്രത്യം വന്നു കഴിഞ്ഞാൽ മഹിമ എന്ന് വരും. മഹശബ്ദത്തിന് ത്വം പ്രത്യം വന്നു കഴിഞ്ഞാൽ എന്തൊരു മഹത്വം? രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെ ഭാഷയിൽ. കുറച്ച് ഭാഷാ ഞാനും കൂടെ വേണം നമുക്കതൊക്കെ ശരിക്കും മനസ്സിലാക്കണം. വലിയ പാണ്ഡിത്യമൊന്നും വേണം. ഇതില്ലെങ്കിൽ ഇതൊക്കെ വേറെ വേറെ വേറെ എന്തോ കാര്യങ്ങൾ പറയുന്നു എന്നുള്ള ഭാവനാത്മകമായി യാഥാർത്ഥ്യ ബോധത്തോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഭാഷയെക്കുറിച്ചുള്ള ഒരു ജ്ഞാനം നമുക്ക് വേണം, അത്യാവശ്യം. രണ്ടിലും യാതൊരു വ്യത്യാസമില്ല. മഹത്വത്തിന്റെ പര്യായ ശബ്ദമാണെന്ത്? മഹിമ. മഹിമാവാർന്ന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മഹിമാവാർന്ന എങ്ങനെ അതിന്റെ അർത്ഥം പറയും? ആ ശബ്ദത്തിന്റെ വിഗ്രഹം എങ്ങനെ പറയും മലയാളത്തിൽ? മഹിമാവിനെ ആർന്ന, മഹിമാവിനെ പ്രാപിച്ചിരിക്കുന്ന. എന്ത്? നിൻപദം. അകവും പുറവും തിങ്ങും, തിങ്ങാന്ന് പറയുന്നത് ഈ അനന്തതയെ കാണിക്കുകയാണ്. സർവവ്യാപിത്വം സർവവ്യാപിത്വം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഒമിനിപ്രസന്റ് എന്ന് പറയും. അതല്ല, അങ്ങനെ പറഞ്ഞാൽ സർവവ്യാപിത്വം എന്നുള്ള അർത്ഥം കിട്ടത്തില്ല. അനന്തത എന്ന് പറയുമ്പോൾ അത് അത് ഒരു പദം കൊണ്ട് പറയാൻ പറ്റില്ല. വിശദീകരിച്ച് അത് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പറയുന്ന അനന്തത എന്ന് പറയുന്നു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാലും അത് ശരിയാവില്ല. കാരണം ഈ ഇംഗ്ലീഷുകാരൊക്കെ ഇതിന് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് മറ്റൊരർത്ഥത്തിലാണ് അവർ പ്രയോഗിക്കുന്നത്. ടെൻസ് ടു ഇൻഫിനിറ്റി മാത്തമെറ്റിക്സ് ഇക്വേഷനിലൊക്കെ ഇങ്ങനെ കുറേ എഴുതിപ്പോയതിനു ശേഷം പറയും ഇനി അത് ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ അവരുടെ ധാരണ വേറെയാണ്. ഇവിടെ അതുകൊണ്ടാണ് അതിന് വിശദീകരിക്കുന്നത് അനന്തത എന്ന് പറയുന്നത്. ശരിക്കും അനന്തത പോലെയുള്ള ശബ്ദങ്ങളെന്ന് പറയുന്നത് സംസ്കൃത എന്താണ് ദാർശനികമായ പദ്ധതി അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വികല്പ ശബ്ദങ്ങളാണ്. വികല്പ ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങള് പഠിച്ചതാണ്. എന്താണ് വികല്പം എന്ന് പറഞ്ഞാ? അതാണോ ശബ്ദജ്ഞാന അനുപാതിയും വസ്തുശൂന്യവും വികല്പമാണ്. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ശബ്ദം കേൾക്കുമ്പോൾ നമുക്കൊരു ബോധം ഉണ്ടാവും, അത് തീർച്ചയായും ഉണ്ടാവും. പക്ഷെ ശരിയായൊരു അർത്ഥം നമുക്കതിൽ നിന്ന് ഗ്രഹിക്കാൻ പറ്റത്തില്ല. അനന്തത എന്ന് പറയുന്ന ശബ്ദം അങ്ങനെ ഒരു ശബ്ദമാണ്. അനന്തത നിയമം നമ്മുടെ മനസ്സിലൊരു വലിയൊരു ധാരണയുണ്ടാവും. പക്ഷെ ആ ധാരണയിൽ നമുക്ക് ശരിയായ ഒരു അർത്ഥത്തെ ഗ്രഹിക്കാൻ ഉള്ള ശേഷി നമ്മുടെ ബുദ്ധിക്കില്ല. നമ്മുടെ ബുദ്ധിയുടെ പരിമിതിയാണ്. നമ്മൾ ഈ ശബ്ദങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായി അർത്ഥം ഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. ആനച്ചന്തം എന്നൊക്കെ പറയുമ്പോഴാണ്, ആനച്ചന്തം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? അതൊരു ചന്തമാണ് എന്നേ പറയാൻ പറ്റും. കൂടുതലങ്ങോട്ട് വർണ്ണിക്കാൻ പറ്റില്ല. വർണ്ണിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം ഒരു ചന്തവും കാണത്തുള്ളൂ. അതുപോലെയാണ് ഈ അനന്തത എന്നൊക്കെ പറയുന്നത്. പക്ഷെ സമുദ്രത്തിനെയും പണ്ടെന്തായി അനന്തമായി കൽപ്പിച്ചു. ആഴിയെ എങ്ങനെ കൽപ്പിച്ചിരുന്നു? അനന്തമായി, ആഴവും അതിരും ഇല്ലാത്തതായി. അപ്പോൾ രണ്ടിലും മുന്നെന്ത് സാമാന്യധർമ്മം. അതുകൊണ്ടാണ് ആഴിയെ എന്ത് പറയുന്നത്? ഈശ്വരൻ എന്ന് വെറുതെ എന്ന് പറയുന്നതല്ല. അപ്പൊ ആ മഹത്വം എന്ന് പറയുന്നത് എന്താണ്? അകവും പുറവും തിങ്ങുന്നതാണെന്ന് പറഞ്ഞാൽ അത് അനന്തമാണ്. അനന്തത്തെ നമുക്ക് പിന്നീട് വിശദീകരിക്കും. പിന്നെ ആഴമേറുന്നിൻ മഹസ്സാണ് ആഴി. ഇവിടെയും ആൾക്കാർക്ക് എന്താണ് ഭാഷാപരമായ അറിവില്ലാമ, ഇതിലൊക്കെ വലിയൊരു ദോഷമാണ്. നിങ്ങൾക്ക് ഭാഷാപരമായ ശരിയായ ജ്ഞാനമില്ലെങ്കിൽ നിങ്ങൾ അർത്ഥങ്ങൾ പറയുമ്പം ഭാവനാത്മകമായി ചിന്തിക്കും, ഭാവനയുടെ പിറകെ പോകും. ഭാവനാപരമായി പോകുമ്പോൾ അത് തകരാറെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവന നല്ലതാണ്, നമുക്ക് ചിന്തിക്കാനും കേൾക്കാനും പറയാനും നല്ല സുഖം ഏർപ്പെടാം. പക്ഷെ വസ്തു യാഥാർത്ഥ്യങ്ങളിൽ നിന്നാകുന്നു. അത് യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടണമെന്നില്ല, അതാണ് എന്റെ ഒരു കുഴപ്പം. അപ്പോ പറയുന്നു എന്താണ്, ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതാണ് ഞാൻ ഈ ഭാഗം ഇവിടെ കൊണ്ടുപോകുന്നത്. മഹിമാവിനെ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. മഹത്വം ോടുകൂടിയിരിക്കുന്നു എന്നാണ് അർത്ഥം. എന്ത്? ഈശ്വരൻ. ഈശ്വരന് ഒരു മഹത്വമല്ല, പല മഹത്വങ്ങളുണ്ട്. അതാണ് ഈശ്വരന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അല്ലാതെ സാധാരണ ഒരു സൃഷ്ടികർത്താവ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഈശ്വരൻ സൃഷ്ടികർത്താവാണ്, പക്ഷെ സാധാരണ സൃഷ്ടികർത്താവാണ്. അപ്പോൾ ഈശ്വരന് ഈ പറയുന്ന തരത്തിലുള്ള പല തരത്തിലുള്ള മഹത്വമുണ്ട്. ആ മഹത്വത്തോടു കൂടിയ ഒന്നിനെയാണ് ഈശ്വരനായി ഇവിടെ അംഗീകരിക്കുന്നത്. ആഴമേറും തൻ മഹസ്സാമായി എന്ന് പറയും. അവിടെ നീ എന്ന് പറയുന്ന ആരാണ്? ഈശ്വരൻ. അതെന്താണ് മഹസ്സാമായി? മഹസ്സാകുന്ന ആഴി, മഹസ്സാമായി. മഹസ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? മഹസ്സെന്ന് പറഞ്ഞു, മഹസ്സെന്ന് പറഞ്ഞ മഹത്വം എന്നാണ് അർത്ഥം. ജ്യോതിസ് മഹസ്. മഹസ് എന്ന് പറയുന്നത് സംസ്കൃതത്തിലെ ഒരു അവ്യയമാണ്. അതിന്റെ അർത്ഥം ജ്യോതിസ് എന്നാണ് അർത്ഥം. മഹസ് വേറെ, മഹത്വം വേറെ. രണ്ട് ശബ്ദത്തിന് രണ്ടർത്ഥമാണ്. നമ്മുടെ ദൈവം ജ്യോതിർമയമായിരിക്കുന്ന ഒരു ദിവ്യ സമുദ്രമാകുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ജ്യോതിസ് എന്ന് പറയുന്നതാണ് ആ മഹത്. മഹസ് മഹത്തല്ല മഹസ്. അതുകൊണ്ട് പറയാൻ വേണ്ടിട്ട് ഞാൻ ഇത് കൊണ്ടുവന്നു. നമ്മൾ സാറിന് പറയാറുണ്ട് ഈശ്വരീയ ചൈതന്യം എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? ആ വ്യക്തിയിൽ ഈശ്വരീയ ചൈതന്യമാണുള്ളതെന്ന് നമ്മൾ ചിലപ്പോൾ പറയും. എന്താണ് ഈശ്വരീയ ചൈതന്യം എന്ന് പറഞ്ഞു? ഈശ്വരീയ ചൈതന്യം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? ഈശ്വരന്റെ ചൈതന്യം എന്നാണ്. ചൈതന്യം എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? പ്രകാശം, സൂര്യന്റെ പ്രകാശം. ചൈതന്യം എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ് അർത്ഥം. അറിവ്, ഇതാണ് ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾ ഈ വ്യാഖ്യാതാക്കളെ പോലെ ആയിപ്പോയി. വ്യാഖ്യാതാക്കൾക്ക് ഇതാ പ്രശ്നം, അവർ പദങ്ങളുടെ അർത്ഥം അറിയത്തില്ല, വ്യാഖ്യാനിക്കറിയാം. എത്ര വേണോ വ്യാഖ്യാനിച്ച് തരണം, പക്ഷെ പദാർത്ഥം എന്താണെന്ന് കാണത്തില്ല. ചൈതന്യം എന്ന് പറഞ്ഞാൽ അറിവാണ്. ചേതന ശബ്ദത്തിൽ നിന്ന് ഷഞ്ഞ് പ്രത്യയം എന്നാണ് ചൈതന്യം. ചേതനന്റെ അവസ്ഥ അല്ലെങ്കിൽ ചേതനന്റെ ഭാവം ഇങ്ങനെയൊക്കെ ആണ് വരുന്നത്. അതുകൊണ്ടാണ് ഭാഷയിൽ കുറച്ച് പരിചയം വേണം എന്ന് പറയും. കാരണം പഠിക്കാൻ നിങ്ങൾക്ക് സമയമില്ല. അപ്പൊ അറിവെന്നാണ്. ഇനി ജ്യോതിഷം എന്ന് പറഞ്ഞാലോ എന്താ എന്റെ അർത്ഥം? പ്രകാശം. ഇവിടെ ഗുരു പറഞ്ഞിരിക്കുന്നു ജ്യോതിർമയമായിരിക്കുന്ന ദിവ്യ സമുദ്രം, പ്രകാശമുള്ള സമുദ്രമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്ന ജലമെന്നാണ് അർത്ഥം. സമുദ്രം ജലമാണല്ലോ. ജ്യോതിഷം എന്ന് വെച്ചാൽ പ്രകാശം. അപ്പൊ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്ന വെള്ളമാണെന്നാണ് അർത്ഥം. പിന്നെന്താ അർത്ഥം? ഇത്രയും എവിടുന്ന് കിട്ടി? ഈ അർത്ഥം എവിടുന്ന് കിട്ടി? വെറുതെ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അറിവ്. ഭൗതികമായ സന്ദർഭങ്ങളിൽ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ പ്രകാശം. സൂര്യനൊരു ജ്യോതിഷാണ്, അഗ്നി ജ്യോതിഷാണ്. പക്ഷെ ആധ്യാത്മികമായ സന്ദർഭങ്ങളിൽ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ എന്താ? അറിവ്, അഗ്നി, തവയ, തേജ, തത്, ബ്രഹ്മം. അവിടെ അതാ പറയുന്നത്. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. മനസ്സിലായി? അപ്പോ കുറച്ച് മുമ്പിൽ കുറച്ച് തീ കൂട്ടിയിട്ട് അതിനകത്ത് കുറച്ച് ഈ സാധനങ്ങളൊക്കെ വാരിയിട്ട് കഴിഞ്ഞാൽ അത് ഒരു എക്സർസൈസ് നല്ലതാണ്. മനസ്സിലായ? പിന്നെ മണമുള്ള സാധനങ്ങൾ ഇട്ടാൽ മണക്കും, പിന്നെ അതിനൊരു രസീത് എഴുതിയാൽ പൈസയും കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട്. ഗുണമില്ലാത്ത കാര്യമുണ്ട്. പിന്നെ അതിൻ്റെ ഒരു തത്വമുണ്ട്, അത് മനസ്സിലാക്കിയത് നല്ലതാണ്. അവിടെ തേജസ് എന്ന് പറയുന്നത് എന്താണ്? ജ്യോതിഷ് എന്ന് പറയുന്ന അറിവ് തന്നെയാണ്. എന്താണ് അത്? തന്നെ അറിവ്. സമുദ്രം എന്ന് വെച്ചാൽ സമുദ്രം പോലെ എന്നാണ്. സമുദ്രം എന്നല്ല, ദൈവസമുദ്രമല്ല. എവിടെ സമുദ്രം എന്ന് പറയുന്നു അവിടെ സമുദ്രോപമ. അത് ചിലടത്ത് ഉപമ ലുപ്തോപമ ഉപയോഗിക്കും, ഉപമ വാചകം ഉപയോഗിക്കാതിരിക്കും. ചിലടത്ത് അത് രൂപകമായിട്ട് പറയും. അപ്പൊ അവിടെ നിന്നും നമുക്ക് വ്യക്തമായ ഉപമാന ഉപമേയങ്ങളെന്ന് തിരിച്ചറിയാൻ വേണ്ടി ശബ്ദങ്ങൾ അവിടെ പ്രയോഗിക്കത്തില്ല. അവിടെ നമ്മൾ മനസ്സിലായിക്കൊള്ളു സമുദ്രം എന്ന് പറഞ്ഞ് അത് സമുദ്രമല്ല. പിന്നെന്താണ്? അത് ഈശ്വരനാണ്. എങ്ങനെ ഉള്ള ഈശ്വരൻ? ജ്യോതിസായ ഈശ്വരൻ എന്ന് വെച്ചാൽ അറിവായിരിക്കുന്ന ഈശ്വരൻ. അറിവെന്ന് പറയുന്ന ഈശ്വരന്റെ സ്വരൂപമാണ്. അങ്ങനെയാണെങ്കിലും നമ്മൾ സാറിന് പറയും ഈശ്വരീയമായ ചൈതന്യം എന്ന് പറയും. എന്താ അതിന്റെ അർത്ഥം? ഈശ്വരന്റെ ചൈതന്യം എന്ന് നമ്മൾ പറയുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഈശ്വരൻ തന്നെ ചൈതന്യമാണെന്നാണ്. പക്ഷെ നമ്മുടെ ഭാഷയില് ഇത്തരം പ്രയോഗങ്ങൾ നമ്മൾ സാധാരണ പ്രയോഗിക്കാറുണ്ട്. അത് ഗൗണപ്രയോഗങ്ങളെന്ന് പറയും. ഞാൻ ഉദാഹരണമായി പറയും, രാഹോശിര, രാഹുവിന്റെ ശിരസ് എന്ന് പറയും. വാസ്തവത്തിൽ രാഹുവാണ് ശിരസ്. നമ്മൾ പടം കണ്ടിരിക്കും. ആ പഴയൊരു അന്ധവിശ്വാസമാണ്. എന്താണ് ഗ്രഹണമെന്ന് പറയുന്നത്? രാഹുഗ്രസ്ത ദിവാകരൻ, ദിവാകരേന്ദു എന്നൊക്കെ പറയുന്നു. രാഹു വിഴുങ്ങുന്നതാണ്. ആ കഥ അനുസരിച്ച് അവിടെ പറയുന്ന ആ രാഹു, അതാണ് ആ തല. അതിന് പിന്നെ വെട്ടിക്കളഞ്ഞു. പക്ഷെ രാഹുവിന്റെ ശിരസ് എന്ന് പറഞ്ഞാൽ ഗുണപ്രയോഗമാണ്. അങ്ങനെയല്ല പറയേണ്ടത്. രാഹു തന്നെയാണ് ശിരസ് എന്നാ പറയേണ്ടത്. അതുപോലെ പറയും പുരുഷസ്യ ചൈതന്യം എന്ന് പറഞ്ഞാൽ പുരുഷൻ തന്നെ ചൈതന്യം. പക്ഷെ കവികളും, കവികൾ മാത്രമല്ല മറ്റു സാഹിത്യങ്ങളിൽ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ സർവ്വസാധാരണമാണ്. ഈശ്വരന്റെ ചൈതന്യം എന്നൊക്കെ പ്രയോഗിച്ച അതിന്റെ അർത്ഥം എന്താണ്? ഈശ്വരൻ തന്നെ ചൈതന്യം. എന്റെ ആത്മാവെന്ന് പറയും പോലെയാണ്. എന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ തന്നെയാണ് ആത്മാവ്. പക്ഷെ നമ്മളങ്ങനെ പറയും എന്റെ ആത്മാവ്. ഭാഷയിൽ വരുന്ന ഒരു പ്രയോഗ വിശേഷമാണ്. അതുപോലെ തന്നെയാണ് എന്ത് പറയുന്നത്? നിൻ മഹസ്സാമാഴി, എന്റെ മഹസ്സ്, ജ്യോതിസ്, അറിവ്, അറിവാകുന്ന ആഴി, അതാണ് ഈശ്വരൻ. അറിവ് തന്നെയാണ്. അതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. എന്ത്? ജ്യോതിർമയമായിരിക്കുന്ന ദിവ്യ സമുദ്രം, ആ ജ്യോതിസ്, അറിവ് തന്നെയാണെന്ത്? ഈശ്വരൻ എന്ന് പറഞ്ഞിരിക്കും. അവിടെ നിന്റെ എന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വരൻ വേറെയാണ്, ജ്യോതിസ് വേറെയാണെന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ ഭാഷയ സംബന്ധമായിട്ടുള്ള ബോധമില്ലാത്തതുകൊണ്ടാണ്. അത് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ്. ഇത് സാഹിത്യത്തിലൊക്കെ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ സർവ്വസാധാരണമാണ്. എന്റെ ആത്മാവ്, പുരുഷന്റെ ചൈതന്യം, ഈശ്വരീയ ചൈതന്യമൊക്കെ നിരന്തരം പ്രയോഗിക്കുന്നതാണ്. അവിടെയെല്ലാം എന്താണ്? ഞാൻ തന്നെ ആത്മാവ്, പുരുഷൻ തന്നെയാണ് ചൈതന്യം, ഈശ്വരൻ തന്നെയാണ് ചൈതന്യം. അപ്പുറം ഈശ്വരന്റെ വിഭുത്വം എന്ന് പറയും. ഈശ്വരന്റെ വ്യാപകത ഗുരുവും പ്രയോഗിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ വ്യാപകത, ദൈവം തന്നെ വ്യാപകം, ദൈവത്തിൽ വേറെ വ്യാപകതയില്ല. പക്ഷെ ഭാഷയിൽ അങ്ങനെ പ്രയോഗിക്കുന്നത് അറിഞ്ഞുകൊണ്ട് പ്രയോഗിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ അങ്ങനെ സാധ്യമാണ്. അപ്പോ എന്താണ്? ജ്യോതിസ്സാകുന്ന ദിവ്യ സമുദ്രം എന്ന് വെച്ചാൽ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ഈശ്വരൻ. അത് നേരിട്ടും പറയാം. അതാണ് നീ, സത്യം, ജ്ഞാനം, ആനന്ദം, ജ്ഞാനം, സ്വപ്രകാശനായിരിക്കുന്ന ആനന്ദം എന്ന് പറയുന്നു. ഇതിനെയൊക്കെ സാങ്കേതികമായ രീതി വ്യാഖ്യാനം, ഞാനത് അങ്ങനെ വ്യാഖ്യാനിക്കുന്നില്ല. നമുക്ക് സാധാരണ മലയാള ഭാഷയിൽ മനസ്സിലാകാത്ത രീതിയിലാണ് ഞാൻ പറയുന്നത്. സാങ്കേതികമായ, സാമ്പ്രദായികമായ വ്യാഖ്യാനത്തിലല്ല ഞാൻ പറയുന്നത്. അവിടെ എന്താണ്? ആഴമേറും, ആഴം ഏറുന്നാന്ന് വെച്ചാൽ എന്താണ്? ആഴം അറിയാൻ വയ്യാത്തതെന്നർത്ഥം. എത്രയുണ്ടെന്ന് അറിയാൻ വയ്യ. അപ്പോ ഈശ്വരന്റെ മഹത്വം എന്തായാലും ശരി, അത് മനുഷ്യന്റെ ബുദ്ധിക്ക് ഒതുങ്ങുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെയുള്ള മഹസ്സാമാഴി, ചൈതന്യസ്വരൂപനായിരിക്കുന്ന ആ ഈശ്വരൻ, ആ ഈശ്വരനൻ എന്ത് ചെയ്യണം? ഞങ്ങളാകവെ ആഴണം എന്ന് പറയും. അതായത് ഈ എന്താണ്? അഹമഹം എന്ന് അലയുന്ന ഓർമ്മിജാലങ്ങളായിരിക്കുന്ന ഞങ്ങളെല്ലാം അതിലേക്ക് ഒന്നായി തീരണം, ഈശ്വരനായി തന്നെ തീരണം. അവിടെ ഭേദം വരാൻ പാടില്ല. ഇപ്പം നമ്മൾ എന്താണ്? മേളിൽ കിടന്ന് കളിക്കുകയാണ്. അഹമഹം എന്നിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അലയടിക്കുക എന്ന് വെച്ചാൽ അവിടെ എന്താണ്? അവിടെയുള്ള എല്ലാ ജീവന്റെ സുഖവും ദുഃഖവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പറയാണ്. അതാ അപാര സമുദ്രത്തിലേക്ക് വിലയിക്കണമെന്നാണ് പറയുന്നത്. അപ്പോ അതിന് എന്ത് വേണം? ഈശ്വരന് ആഴിയായാലേ പറ്റൂ. അല്ല, എവിടെ പോയി ലയിക്കും? ഈശ്വരൻ ആഴിയായിരിക്കണം. ഇനി ഇതില് പ്രത്യേകത നമ്മൾ കൽപ്പിക്കേണ്ട കാര്യമില്ല. ഈശ്വരൻ തന്നെയാണ് ആഴി, ഈശ്വരൻ തന്നെയാണ് ആഴി, ഈശ്വരൻ തന്നെയാണ് എന്ത് കാറ്റ്, ഈശ്വരൻ തന്നെയാണ് തിര, ഈശ്വരൻ തന്നെയാണ് മഹിമ. അങ്ങനെയാണ് അവസാനം എത്തിച്ചേരുന്നത്. പക്ഷെ അത് പടിപടിയായിട്ടാണ് എത്തിച്ചേരുന്നത്. ആദ്യം ഉപമാന ഉപമേയങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് തത്വത്തെ മനസ്സിലാക്കുക ആദ്യം, ഓരോന്നിന്റെയും തത്വം. അത് കൃത്യമായി രണ്ടിലെയും എന്താണ് സാമാന്യ ധർമ്മങ്ങളെ കണ്ടെത്തി ഏതാണ് ഉപമാനം ഏതാണ് ഉപമേയം എന്ന് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ഈ മാധ്യമ ഭാഷയുടെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഒരു പറഞ്ഞിരിക്കുന്ന പോലെ ഇതൊക്കെ എങ്ങനെ മായാമതിയേറുവാൻ മനനം തുടരണമെന്ന് പറയുന്ന പക്ഷത്തെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ, അല്ലേ, മനനത്തിലൂടെ ഈ കാര്യങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ ഇതൊക്കെ നിർബന്ധമാണ്. അപ്പോ അവിടെ കേവലം ശബ്ദങ്ങളെ നിൽക്കാതെ ശബ്ദങ്ങൾക്കപ്പുറം എവിടേക്ക് പോകണം, അർത്ഥങ്ങളിലേക്ക് പോകണം. അതുകൊണ്ട് ഈ പദ്യത്തെ അന്വേഷിക്കുമ്പോൾ ആഴയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയും എന്ന് പറയുന്നിടത്ത് ശബ്ദത്തിൽ ഭ്രമിച്ചു പോകരുത്. ഇവിടെ ശബ്ദാന്വയമല്ല വേണ്ടത്, പിന്നെ എന്താ വേണ്ടത്, അർത്ഥാന്വയം. ശബ്ദാന്വയത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ആശയം കിട്ടത്തില്ല. പക്ഷെ നിങ്ങൾക്ക് വ്യാഖ്യാന സാമർത്ഥ്യം ഉണ്ടെങ്കിൽ ആൾക്കാരെ ഭ്രമിപ്പിക്കാം, അത് വേറെ കാര്യം. അതാണ് അത് എന്താണ് ആ ഭാഷയെ സംബന്ധിച്ചുള്ള പരിചയം ഇല്ലാത്തതുകൊണ്ടാണ് ശബ്ദങ്ങൾ തന്നെ അന്വയിക്കണമെന്ന് വാശി പിടിക്കുന്നത്. ഈ എന്റെ കയ്യിന് ദൈവദശകത്തിന്റെ ഒരേ ഒരു വ്യാഖ്യാനമേ എന്റെ കയ്യിലുള്ളു. മുമ്പ് ഞാൻ പലതും വായിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഇരിക്കുന്ന ഡോക്ടർ ഭാസ്കറിന്റെ വ്യാഖ്യാനം, അതിലും എന്താണ് ഈ ശബ്ദാന്വയം, അതൊന്നും പുള്ളിക്കറിയത്തില്ല. പുള്ളി അങ്ങനെയല്ല അത് വ്യാഖ്യാനം ചെയ്യുന്നു. പക്ഷെ ആ വ്യാഖ്യാനത്തിൽ ഡോക്ടർ ഭാസ്കരൻ പറയുന്നുണ്ട്, പ്രൊഫസർ ബാലരാമ പണിക്കർ ഇവിടെ അർത്ഥാന്വയത്തെയാണ്, അർത്ഥാന്വയം എന്നുള്ള ശബ്ദം പുള്ളി ഉപയോഗിക്കുന്നില്ല, ഇതുപോലെയല്ല വ്യാഖ്യാനിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതിൽ അസ്വാഭാവികത ഒന്നുമില്ല. കാരണം ബാലരാമ പണിക്കർക്ക് ഭാഷയെക്കുറിച്ച് നല്ല ജ്ഞാനം ഉണ്ടായിരുന്നു. ഈ അദ്വൈതം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ചും പുള്ളിക്ക് ധാരണയുള്ള ആളായിരുന്നു. അതുകൊണ്ട് അതിനുള്ള ഒരു സാധ്യതയുണ്ട്. ബാലരാമ പണിക്കരുടെ വ്യാഖ്യാനം നിങ്ങളുടെ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ കൊണ്ടു തന്നാൽ ഞാനും വായിച്ചു നോക്കാം. ഉണ്ടോ? ഉണ്ടെന്നാണ് അത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഏതെങ്കിലും ലേഖനങ്ങൾ എഴുതി, വേറെ ആരുടെയും വ്യാഖ്യാനം എന്റെ കയ്യിലില്ല. പിന്നെ ഈ ശബ്ദാന്വയം അർത്ഥാന്വയം എന്ന് ഞാൻ ഈ വ്യത്യാസം പറയാൻ കാരണം, പഴയകാലത്ത്, പഴയകാലം എന്ന് വെച്ചാൽ 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിതൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചില വ്യാഖ്യാനങ്ങളത് കണ്ടിട്ടുണ്ട്. അവര് ഇങ്ങനെ വാശി പഠിക്കുന്നതും കണ്ടിട്ടുണ്ട്. എന്താണ് ശബ്ദമാണ് പ്രാധാന്യം, അതിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു. അത് ശുദ്ധമായ അറിവില്ലായ്മയെന്നേ ഞാൻ പറയും. പിന്നെ അങ്ങനെ ഒരാൾക്ക് വ്യാഖ്യാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതൊക്കെ അവരവരുടെ ഇഷ്ടം. അത് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇതാണ് ഇവിടെയാണ് നമ്മുടെ ആവശ്യം. നമുക്ക് വേണ്ടി വന്നിരിക്കുന്നത് നമ്മൾ ഇത്തരം ഈ ശാസ്ത്രീയമായ അപഗ്രഥനം നടക്കുമ്പോൾ ഇതിനൊരു വലിയൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണം. അപ്പോൾ ആൾക്കാർ പറയും ഇപ്പോൾ അതൊന്നുമില്ലല്ലോ, അതിൻ്റെ ആവശ്യം ഒന്നും. പക്ഷേ അതിൻ്റെ അകത്തിരിക്കുന്ന കഴമ്പ് പുറത്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഇന്ന് നമുക്ക് ഇന്നത്തെ ചുറ്റുപാടിനനുസരിച്ച് വ്യാഖ്യാനം കയറുന്ന ഒരു തെറ്റുണ്ട്. ഇന്നത്തെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. ആധുനിക വ്യാഖ്യാനങ്ങൾ നല്ലത് തന്നെയാണ്. പക്ഷെ ഇതിന്റെ അകത്തിരിക്കുന്ന സാധനം പുറത്ത് കൊണ്ടുവരണ്ടേ? അതിനിങ്ങനെ ചില പഴയ ചില കാര്യങ്ങൾ നമുക്ക് ആശ്രയിക്കേണ്ടി വരും. അതിന് നന്മയുണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്നു, തിന്മയുണ്ടെങ്കിൽ തള്ളിക്കളയണം. ഇതാണ് എന്റെ പക്ഷം. ഗുരു പറഞ്ഞിരിക്കുന്നു അതാണ്. എന്താണ് ശരി ഏതെന്ന് അറിയുന്നതിന് ഏതിനെ സ്വീകരിക്കാം. അവിടെ നമുക്ക് എന്താണ് ബൗദ്ധികമായ സത്യസന്ധത അത് പുലർത്തുക എന്നുള്ളതാണ്. സ്വയം തിരുത്തേണ്ടി വന്നാൽ എപ്പോൾ തിരുത്തണം, ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ. ആരായാലും ശരി, നിങ്ങളായാലും ഞാനായ ഒരു ചെറിയ കുട്ടി പറഞ്ഞാലും ശരി, എന്താണ് ബാലാദപി സുഭാഷിതം, നല്ല കാര്യങ്ങൾ ബാലം പറഞ്ഞാലും നമ്മളത് തിരുത്താൻ തയ്യാറാണ്. അപ്പൊ അവിടെ നമ്മുടെ ഗുരുത്വം തടസ്സമായി നിൽക്കരുത്. ഞാനിങ്ങനെയാണല്ലോ ഒരുപാട് പേരെ ബോധിപ്പിച്ചത്, അങ്ങനെയൊന്നും ചിന്തിക്കരുത്, തുറന്നു പറയാം. അപ്പൊ പിന്നെ നമ്മളവിടെ പിടിവാശി പിടിച്ച നമ്മുടെ ജീവോ നമ്മുടെ ഗുരുത്വത്തെ നശിപ്പിച്ച അതാണ്. അതാണ് ഞാൻ പഴയ വിദ്യാഭ്യാസ രീതിയും ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയും കുറിച്ച് ആദ്യം പറഞ്ഞത്. ഇന്ന് പ്രാധാന്യം പറഞ്ഞു കൊടുക്കുന്നവനല്ല, പിന്നെ ആർക്കാണ് കേൾക്കുന്നവനാണ് പ്രാധാന്യം. അത് നമ്മൾ ഓർത്തിരിക്കുന്നു. ആരും എന്തിനും എന്ന് ചോദ്യം ചെയ്യുന്ന ഒരു തലമുറയാണ്. പിന്നെ IIT അധ്യാപകനായിരുന്നവര് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വളരെ പരിചയമുള്ള ആളാണ് അദ്ദേഹം. ദണ്ഡി സ്വാമി, വടി പിടിച്ചു നടക്കുന്ന സ്വാമി എന്ന് വെച്ചാൽ ശൃംഗേരി ശങ്കരാചാര്യ ശിഷ്യനാണ് അദ്ദേഹം. ഒരു മാസത്തോളം പന്മന ആശ്രമത്തിൽ നിന്ന് എന്റെ കൂടെ അവിടെ താമസിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല പരിചയമുള്ളതാണ്. ഇപ്പൊ അടുത്ത കാലത്ത് സമാധി. അദ്ദേഹത്തിന്റെ പേര് പരമാർത്ഥാണ്. അദ്ദേഹം IIT അധ്യാപകനായിരുന്നു. സയൻസ് നല്ലോണം അറിയാം എന്നുള്ളതാണ്. ജർമ്മനിയിലൊക്കെ പോയി സയൻസ് പഠിക്കുകയോ പഠിപ്പിക്കുകയോ റിസർച്ച് ചെയ്യുകയോ ചെയ്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. തിരുവനന്തപുരത്ത് വന്നിട്ട് ഈ വേദാന്തം എന്താണ് സയൻസിന്റെ ഭാഷയിൽ വേദാന്തം പഠിപ്പിക്കാൻ തുടങ്ങി. അവിടെ പിള്ളേർ വന്നു ഇത് ഇങ്ങനെയുള്ള ഒരു ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ വന്ന് ഇദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുന്നു. ഇദ്ദേഹത്തിന്റെ സയൻസ് ഈ അദ്വൈതം പറയുമ്പോൾ അവിടെ ക്വാണ്ടം ഫിസിക്സും ക്വാണ്ടം എൻലാർജ്മെന്റും ഇങ്ങനെയൊക്കെ കുറെ ടേംസ് ഉണ്ട്. ഇങ്ങനെയുള്ള കുറെ ടേംസ് ഉപയോഗിച്ചിട്ട് ഇദ്ദേഹം ഇപ്പോ എറ ഇങ്ങനെ കുറെ സയൻസിൽ എന്താണ് മോഡേൺ ഫിസിക്സിൽ ഉപയോഗിക്കുന്ന കുറെ ടേംസ് ഇതൊക്കെ അങ്ങോട്ട് ഉപയോഗിച്ചിട്ട് ഇദ്ദേഹം അദ്വൈതം അങ്ങോട്ട് വ്യാഖ്യാനിക്കാൻ തുടങ്ങി. പിള്ളേരെ എഴുന്നേറ്റ് ഇന്ന് ചോദ്യം ചോദിക്കാനും തുടങ്ങി. അപ്പൊ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹത്തിന്റെ സയൻസ് പോരാ, അതും കാലപ്പഴക്കം വന്നു. ഇത് ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നാലേ എന്ത് പറ്റൂ, സയൻസിൽ എന്തെങ്കിലും പറയാൻ പറ്റൂ. അല്ലെങ്കിൽ മമ്മൂടന്മാരുടെ മുമ്പിലായിരിക്കണം പറയുന്നത്. ഇദ്ദേഹം വടക്കേ ഇന്ത്യയിലൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരുന്ന ആരുടെ മുമ്പില്, മണ്ടന്മാരുടെ മുമ്പിലാണ്. അവസാനം അദ്ദേഹം ക്ലാസ് എന്നത് പൂർത്തിയാക്കാതെ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് എഴുന്നേറ്റ് പോകേണ്ടി വന്നു. ചോദ്യം ചെയ്യുന്ന തലമുറയാണെന്ന് അനുസരണയുള്ള തലമുറയല്ല, അത് കിട്ടത്തില്ല. ഒരു സയന്റിസ്റ്റ് കം സന്യാസിക്ക് വന്ന അനുഭവമാണ് ഈ പറഞ്ഞത്, കഥയല്ല. അതാണ് സംഭവം. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ വളരെ വളരെ ആലോചിക്കണം. ശരി.